ദേശികായ നമഃ. രാമാർജയാപാത്രം ജ്ഞാനവൈരാഗ്യഭൂഷണം ശ്രീമത് വെങ്കടനാഥാര്യം വന്ദേ വേദാർഗദേശികം ലക്ഷ്മീനാഥ സമാരംഭാം നാഥയാമ നമധ്യമ അസ്മദാചാര്യ പര്യന്താം വന്ദേ ഗുരു പരമ്പര ദോണിത്യമച്യുത പദാംബുലിപ്പരപ്പവ്യാഹോഗതത്രിനാരമേന്യ അസ്മദ്ഗുരോ ഭഗവതോ ശ്രീകൃന്ദോ രാമാർജ്യ ചരണം ശരണം പ്രപദ്യേ ലീലാതുംഗസ്തനഗിരിതടീശുദ്ധമുഖോദ്യകൃഷ്ണം പാരാദ്യം ശംശുതിശരസിദ്ധ്യമദ്യാപയന്തി ോദാദസ്ഥേനമൈതമിതംഭൂരേവാസ്തുമൂലഹ അന്നമയൽ പുതുവേ ഹാണ്ടാളരംഗത്തെ പന്നതിരക്വാവൽ പതിജം ഇന്നിശയാൽ വാണിക്കൊടുത്താൽ നെർപ്പാവാളെ സുക്കുമാരെ ചൂടിക്കൊടുത്താലെ ചൊല്ലെ ചൂടിക്കൊടുത്ത ചുടൽ കുടിയേ ദുർബാവൈ വാടിയുള്ള വല്ല പൽവലയാ ണിനീ വേങ്കടവർക്കെന്ന വിരിയെന്ന് മാത്രം ോപൻകുമരൻ്റെ കണ്ണീരോദയിളഞ്ചെങ്കാർമേണിച്ചെങ്കതിർമതിയമ്പോൾ മുഖത്താൽ നാരായണനെ നമക്കേ വരതരുവാൻ പാരോൾ പുകള പണിന്തേലോരം ബാവായി.